അധ്യായം 94. അശ്ശർഹ്, മക്കയിൽ അവതരിച്ചത്. ശർഹ് എന്നാൽ വിശാലത നൽകൽ എന്നർത്ഥം. നബിക്ക് അള്ളാഹു ഹൃദയവിശാലത നൽകിയതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ? നിന്നിൽ നിന്ന് നിന്റെ ആ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിന്റെ മുതുകിനെ ഞെരിച്ചുകളഞ്ഞതായ ഭാരം. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവു കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.